ഭാഷ്യകാരം പതഞ്ജലി പാണിനിയും സൂത്രകാരം ച പ്രണതോസ്മി സ്വയം. ഈ പുസ്തകം തന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടെ ചേർത്ത് ഒന്നെടുത്ത് വെച്ചെന്നുള്ളത്, ഇത് ഉപയോഗമില്ല. ബൈൻഡ് ചെയ്ത ആളിനെ തന്നെ തിരിച്ചു കൊടുത്തേക്ക് പഠിക്കട്ടെ. ഇത് മാത്രമല്ല, എനിക്ക് ബൈൻഡ് ചെയ്ത് കിട്ടിയ വേറെ ചില പുസ്തകങ്ങളിലും എൻ്റെ പുസ്തകം പോലും അവസാന ഭാഗം മാറ്റിക്കളഞ്ഞു. എൻ്റെ ഇതേ പുസ്തകം ഈ ഭാഗം വരുന്ന എൻ്റെ പുസ്തകം ഞാൻ ഇവിടെ ബൈൻഡ് ചെയ്യിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ അവസാനം ഭാഗം മാറ്റിയിട്ടാണ് തന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്തെങ്കിലും മറിച്ച് നോക്കാമെന്ന് വേണ്ടി അവസാനം നോക്കുമ്പോൾ അവസാനം എന്ന് പറയുന്നതാണ് അതിൻ്റെ അനുക്രമണിക. അതില്ലാതെ നമുക്ക് ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റും. എടുത്തു നോക്കുമ്പോൾ ആ സാധനമില്ല, അവരങ്ങ് മാറ്റി. എന്തിനാ ഇതാവശ്യമില്ല എന്നുവെച്ചാൽ അതിൽ അക്ഷരം കുറവ്, ഇത്രയല്ലേ ഉള്ളൂ ബോധം. കൂടുതൽ അക്ഷരമുള്ള വെച്ച്, കുറച്ച് അക്ഷരമുള്ള എടുത്തോളാം. പിന്നെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഏതാനും പറഞ്ഞത് അത് മാത്രമാണ് അവർ ബൈൻഡ് ചെയ്തത്, ഞങ്ങളുടെ മിസ്റ്റേക്ക്. ഞാൻ ബൈൻഡിങ് ചെയ്തവരെന്ന് ഉദ്ദേശിച്ച പ്രവൃത്തി ചെയ്യുന്ന ആളിനെ അല്ല. എനിക്കറിയാം അവര് ആ ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും അവരിതുമായിട്ട് ബന്ധമുള്ളവരല്ലോ. എന്നെ ചെയ്തവരെന്ന് ഉദ്ദേശിച്ച ഇതിലെ ഡയറക്ടേഴ്സ് തന്നെ. സമയത്ത് രണ്ട് പാർട്ടായിട്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം അത് വലുതാണ് ഈ രണ്ടാം ഭാഗം. ഈ സിദ്ധാന്തകൗമുദിയില് ആ ഭാഗം നാല് ഭാഗമായിട്ട് ഇറക്കിയേക്കണേല് ഈ ധാതു പ്രക്രിയയുള്ള സ്ഥലം വലിയ വോള്യമാണ്. അപ്പൊ രണ്ടായിട്ട് ചെയ്തിട്ട് രണ്ടും വെച്ചാൽ മതിയല്ലേ? രണ്ടായി ചെയ്താലും ഇതിന്റെ അവസാന ഭാഗം ഇല്ലെങ്കിൽ ഉപയോഗമില്ല. അവസാന ഭാഗം രണ്ടിലും വരണം. ഓ, രണ്ടിലും വരണം അവസാന ഭാഗം. രണ്ടിലും വന്നില്ലെങ്കിൽ, കാരണം ഈ ധാതുവാണ് ഇതിന് പ്രധാനം. ഒരു ധാതു എവിടെ വന്നിരുന്നു നമുക്കറിയാൻ പറ്റില്ല. അത് അനുക്രമണികയിൽ നോക്കി, പേജ് നമ്പർ നോക്കി, അല്ലെങ്കിൽ ധാതുവിനെ നമ്പർ നോക്കി കണ്ടുപിടിക്കണം. ധാതു നമ്പരും ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ടെന്താ ഒരു പ്രയോജനമില്ല. ഓ, ശ്രവണയാണ് അതിന്റെ ലട്ടാണ്. അത് സമയം കുഷ്ണു എന്ന് പറയുന്നത് ജുഹോദേഹേ എന്നാണ് സിദ്ധാന്തകൗമുദിയിൽ. ജുഹോദേഹേ ശ്രുപ്രത്യയാന്തസ്യ അനേകാച് സുനുപ്രത്യാന്തസ്യ അനേകാച് അംഗസ്യ ച അസമയപൂർവസ്യ ഉവർണസ്യ എണ്സ്യ തജി സർവധാതുകി. അങ്ങനെയാണ്. ഇത് കൊണ്ടൊരർത്ഥവും കിട്ടത്തില്ല. ഇതിന് ഒരർത്ഥമേ വരുന്നില്ല. വിഷ്ണുവോഹോ എന്ന് പറഞ്ഞാലും എന്താ ഇവിടെ അനേകാച്ചോ അസംയോഗപൂർവസ്യ ഉവർണസ്യ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം തോന്നുന്നില്ല. ഒരർത്ഥമേ ഇല്ല, വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോ ഹു ജുഹോത്തെ ഹേ ഹു ധാതു പ്രത്യേകമാണ്. അപ്പൊ അതിത്രേ ഉള്ളൂ. വർണ്ണാന്തമായ ജുഹോതി അതിനെണ്ണ വരുന്നു. അജി സർവധാതുകി അത് തീർന്നു. വർണ്ണാന്തമായി ലയിക്കുന്ന ഹുധാതുവിന് ജുഹോതി ജുഹുദ ജുഹന്തി എന്ന് വരുന്ന അങ്ങനെയാണ് എണ്ണ വരുന്നു. അജാതി സർവധാതുവും വരവരിക്കും. ഉകാരാന്തവുമാണ്. വർണ്ണത്തിന് എണ്ണ വരുന്നു. രണ്ടാമത് വരുന്നത് എന്താണ്? സ്നുപ്രത്യാന്തസ്യ അനേകാച്ചു അംഗസ്യ എന്ന് പറഞ്ഞു. ശുപ്രത്യാന്തമാണ് ഇവിടെ നോക്കുക. ശ്രണു ശുപ്രത്യാന്തം അനേകാച്ചു അംഗസ്യ, അനേകാച്ചായ അംഗമാണ്. അങ്ങനെയുള്ളതിന്റെ അസമയോഗപൂർവസ്യ വർണ്ണസ്യ ശ്നൂനല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഊവർണത്തിനാണ് പൂർവത്തിൽ വ്യാപ്തവും. ആപ്പനോതി ആപ്പനത് അപ്പുനോന്തി അവിടെ എണ്ണു വരത്തില്ല, കാരണം ആപ്പിന്നു ആപ്പിന്നു ആപ്പദ്ധാതുവാണ്. പിന്നൂന്നിരിക്കുന്നു അവിടെ ഊവുണ്ട്. പക്ഷെ പൂർവത്തിൽ എന്ത് വന്നു? ആപ്പനു സംയോഗം. ആപ്പിന് വന്നുകൊണ്ട് അവിടെ ഈ സൂത്രം പ്രവർത്തിക്കില്ല. ആപ്പിന് വന്തി എന്നിരിക്കുമ്പോ എന്ത് വരും? ആപ്പിന് വന്നിരിക്കുമ്പോഴോ ഇയങ് വരും? ആപ്പിന് വന്തി എന്നിരിക്കുമ്പോ എന്ത് വരും? ഉവങ് വരും. ആപ്പിന് വന്തി എന്ന് വരും. എന്നുവെച്ചാ എണ്ണ വരുന്നില്ല എന്ന് ചുരുക്കം. എണ്ണ വരണമെങ്കിൽ ഊവിന്റെ പൂർവത്തിൽ സംയോഗം വരാൻ പാടില്ല, ആ അർത്ഥം കിട്ടണം. അതാണ് ഹുഷ്ണുഹോ. ഓഹ് അത് വേണ്ട. ജുഹോത്തേഹേ ശുനുപ്രത്യാന്തസ്യ അനേകാച്ചു അംഗസ്യ പിന്നെ അസൂയപൂർവസ്യ വർണ്ണസ്യ ചണസ്യാതചി. ഇപ്പൊ ഇവിടെ ശുനുപ്രത്യാന്തം അനേകാച്ച അംഗാണ് അംഗമാണ്, അസംയോഗപൂർവമാണ്, ഊവർണമുണ്ട്, പൂവുണ്ട്, അതിന് എണ്ണു വരുന്നു പരത്തിൽ. അജി സർവധാതുവേ ശൃണ്ന്തി ശൃണോതി ശൃണുത ശൃണ്ന്തി. അടുത്ത് ശ്രൂ സി എന്നിരിക്കും. എന്ത് വരുന്നു? ശ്രുസി കർത്തരിശപ്പ് പ്രാപ്തമാകുന്നു. എന്തുവരുന്നു? ശ്രുവഹ ശ്രുച്ച ശ്രുവിന് ശ്രു വരുന്നു. ശ്രു ഇത്യസ്യ സ്ഥാനെ ശ്ര ഇതി ഭവതി. ശ്നു ഇതി പരേ ഭവതി. ശ്ര നു ശ്നു ഇത്യസ്യ സിത്വ തിങ്ക്സിത് സർവധാതുകം സർവധാതുകം അപിത് ഇതി പിത്വാത് നിത്വത്വാത് നിത്യജ ഗുണം ചെയ്ത ശ്ര നു അർവണ്ണം നസ്യ നത്വം വാച്യം സർവത്ര ശ്ര നു ശ്രീണു സീതി സ്ഥിതേ കിംഭവതി സിപ്പിത്യസ്യ പിത്വാ സർവധാതുകം അപിതിതി ന ഭവതി അതഃ സർവധാതാർത്ഥാതുവിതി ഗുണേകതി ശ്രീണോ ശ്രീണോ സീത്യത്ര സകാരസ്യ ഷകാരേ കൃതേ ശ്രീണോഷി ശ്രീണോഷി ശ്രീണു തസ് ശ്രീണു തഹ അത്ര ഗുണന്ന ഭൗതിക സ്മാ സർവധാതുകം അപിത് നിതിച്ച ശൃണോതി ശൃണോഷി ശൃണുത ശൃണു ധ അനന്തരം ശൃണു മി അത്ര ഗുണം ഭവതി കസ്മാ വിപഹ പിത്വ ശൃണോ മി ശൃണോ മീ ശ്രണു വസ് ശ്രണു വസ് ഇതിസ്ഥിതി അത്ര ഗുണം അത്ര ലോപസ്ഥാം മോഹു അസമയപൂർവസ്യ പ്രത്യോകാരസ്യ ലോപോ വാ മോഹോ പരയോ ഈ സൂത്രങ്ങളെല്ലാം അടുത്തടുത്ത് വരുന്നതാണ്. ഉഷ്ണോ സർവധാതുകേ ലോപസ്ഥാസ്യ നിദ്രസ്യം മോഹോ ഹിരണ്യകാച്ച അസമയപൂർവസ്യ അജിഷ്ണു ധാതു ദുരായ്മി ഒരിയങ്ങോങ്ങും അടുത്തടുത്ത് വരുന്നതാണ് ആറാധ്യായത്തിലും നാലാം പാദത്തിൽ. അതുകൊണ്ടാണ് എല്ലായിടത്തും അസംയോഗപൂർവസിയാന്ന് വരുന്നു. അസംയോഗപൂർവസ്യ പ്രത്യുപകാരസ്യ ലോപോ വാ അസംയോഗപൂർവസ്യ ബൗരി പ്രത്യുപകാരസ്യ അത്ര ശ്രേണു വഹ ശ്രേണു മഹ ഇത്യത്ര ഉകാരസ്യ പൂർവേ സംയോഗോ നാസ്തി അസംയോഗപൂർവസ്യ പ്രത്യുപകാരസ്യ ലോപോ വാ മോഹോ പരയോ ഇവം വികൽപ്പേന ലോപോ ഭവതി അതഃ ശ്രണു വഹ ശ്രണു മഹ ലോപാഭാവേ ശ്രണു വഹ ശ്രണു മഹ അത്ര മിപി അപി വർത്തത മിപ് കിന്തു അത്ര അസ്യ സൂത്രസ്യ പ്രവൃത്തി ന ഭവതി കസ്മാത് മോ ഓ ഇത്തനേന മകാരസ്യ ഗ്രഹണം കർത്തവ്യം അത്ര മസ് ഇത്യതഹ മ ഇത്യസ്യ ഗ്രഹണം ഭവതി ഏവം തത്ര മീ ഇത്യതഹ മ ഇത്യസ്യ ഗ്രഹണം ഭവതി ഏവ ഗുണമസ്തി പരത്വേന അത്ര ഗുണഃ ഭവതി അതഃ വിപ്രേഷേത പരം കാര്യം തത്ര ശ്രണോമി ഇത്യേവ ഭവതി അത്ര പരത്വേന ഗുണോ ഭവതി ശ്രണോമി കേവല മകാരഗ്രഹണം മുവ്വോഹോ ഇതി മകാരഗ്രഹണേന മിപ മകാരസ്യാപി ഗ്രഹണം ഭവിതവ്യമേവ കിന്തു അത്ര പരത്വാത് ഗുണേന ഭവിതവ്യം. അത്ര കേവല മകാരസ്യ ഗ്രഹണം കൃതം അതഃ മിപഹ മഹാരസ്യ ഗ്രഹണം ന കർത്തവ്യം ഇത്യപി വക്തും ശക്യം കസ്മാത് മസ് ഇത്യത്രാപി കേവല മകാരമേവ ന തത്ര വർത്തതേ കിന്തു മ ഇതി വർത്തതേ മസ് ഇതി അത്ര മിപി മീ ഇതി വർത്തതേ അതഃ അത്ര അനയോ ഭേദോ നാസ്തി. ആത്ഗുണമാണോ നമുക്ക് തെറ്റുപറ്റിയല്ല, പാണിനിക്ക് തെറ്റുപറ്റിയായിരിക്കും. അങ്ങനെയാണോ? എനിക്ക് തെറ്റുപറ്റാം, പക്ഷെ പാണിനിക്ക് തെറ്റ് പറ്റത്തില്ല. ഇവിടെ ഗുണം വരുന്നത് ആ ഗുണമല്ല, പിന്നെയോ സർവധാതു പറയുന്ന അങ്ങ് വിശ്വസിക്കുക. എന്തിനാ ഇതൊക്കെ പരിശോധിക്കാൻ പോകുന്നു? അതല്ലേ കുഴപ്പം. പറയുന്ന വിശ്വസിച്ചാ കുഴപ്പമില്ലല്ലോ. ലട്ട് ശ്രൂ ലട്ടി തിപ്പി നലി ശ്രൂ നല്ലി തിസ്ഥിതി കസ്യ പ്രാപ്തി ഭവതി അച്ചോഞ്ഞെടുത്തി നിത്വാ കിന്തു കിം ഭവതി കിമത്ര ഭവതി കേന സൂത്രേണ ഭവതവ്യം തത്ര ശ്രൂണല്ലിത്യത്ര ദുർവചനയാതീത്തിനേന ദത്വസ്യ നിഷേധേ കൃതേ ശ്രൂ ഇത്യസ്യ ദത്വസ്യ അചാദേശസ്യ നിഷേധേ കൃതേ ലളിതാദോരനഭ്യാസസ്യ ഇത്യനേന ദ്വിത്വേ ശ്രൂ ശ്രൂ ഹലാദിശേഷ സു ശ്രൂ നല്ല വൃദ്ധി ആവാദേശ ശുശ്രാവ ശുശ്രാവ ശുശ്രു അങ്ങനെ പുരത് അങ്ങനെ എങ്ങനെ ശ്രുവ ശ്രീച്ച അതവിടെ എന്താ പറഞ്ഞത്? ശപ്പിനെ ബാധിച്ചുകൊണ്ടാവരുന്നു, ശപ്പിനെ ബാധിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ശപ്പ് വരൂ ഇല്ലപ്പോ ശുശ്രാവ ശുശ്രു വൃദ്ധി ശുശ്രാവ അതന്നെ ശ്രീയോടൊന്നും വരുന്നില്ല. ശ്രൂ ശ്രൂ വരുന്നു, ശ്രൂ ആണ് ശ്രൂ വരുന്നത്. ശ്രീ വികരണമാണ്, വികരണം വരുന്ന ഇവിടെ ശപ്പിനെ ബാധിച്ചുകൊണ്ട്. ഇവിടെ ശപ്പിന്റെ പ്രാപ്തി ഉണ്ടോ? ഇല്ല. എന്തോരം ശ്രൂ ഇരിക്കുന്നു ശുശ്രാവ ശ്രൂ അതുസ്ഥിതി സ്ഥിതി ശ്രൂ ഇത്യസ്യദ്ധിത്വേ ശുശ്രൂ അതുസ്ഥിതി അത്ര അത്രാപി ദ്രുവചന അതീതി ഭവതി ഉ അതുസ്ഥിതി സ്ഥിതി ഗുണോർദ്ദേശം തസ്യ പ്രാപ്തി എന്താ ഭവതി അത്ര അതുസ്ഥിതേവ കസ്യ സൂത്രസ്യ പ്രാപ്തി ഭവതി ശ്രൂ അതുസ്ഥിതി അത്ര ഇതിനേകോസമയോർവസീതി ഇകാരാന്തസ്യ അത്ര ശുനു അജിഷ്ണു ദാതുരാമ്യോരോ നിത്യസ്യ വൃത്തി കഥം ശുനു പ്രത്യാന്തസ്യ വർണ്ണവർണാന്തസ്യ ധാതോ ഭൂത്യസ്യ അംഗസ്യ യോങ്ങുസ്തഃ അജാതി പ്രത്യയപരേ. അത്ര അജാതി പ്രത്യയ വർത്തതെ ഇവർണാന്തസ്യ ശുനു പ്രത്യാന്തസ്യ ഉകാരസ്യ ഉവങ്ങുഭൂതി ദർശനു പ്രത്യാന്തെന്ന വർണ്ണാന്തസ്യ ധാതോ ഇവർണ വർണ്ണാന്തസ്യ ധാതോ വർണ്ണാന്തസ്യ വർണ്ണാന്ത ധാതുത്വ ശുശ്രു ഇത്യസ്യ വർണ്ണാന്ത ധാതുത്വ അത് ഉകാരസ്യ ഉവങ്ങുഭൂതി ശുശ്രൂവ് ഉവങ് ശുശ്രൂവ് ഉവ് ബകാരാന്തം നത്വ അകാരാന്തം ശുശ്രൂവ് അത് ഉ ഇത്യസ്യ സ്ഥാനെ ഉവ് ഇതി ഭവതി ശുശ്ര ഉവ് അത് ശുശ്രുവാതുഹു ഏവം ശുശ്രു ഉഹു തത്രാപി ഉവങ് ഭവതി ശ്രോ ഇത്യസ്യ സേട്ട് ഭവതി ഇട്ട് ഭവതി വാ കസ്മാ ഓദ്ര ദന്തൈർ യോതിരിഷ്ണു തത്ര നാന്തർഭവതി അതഃ ധാതു അനുട്ടേവ അനുട്ട് ധാതുരേവ കിന്തു ക്രസ് ദൃ വൃസ്തു ദൃശ്രുവോ രടീത്തി അത്ര ശ്രുക്തം അതാദിഷു അന്തർഭാവ ക്രാദ്യന്യോലടി സേഡ് ഭവേ അത്രയിട്ട് നഭവതി ക്രാദിനീമാ തസ്യ വൃത്തി കഥം ഭവതി ക്രാദിഭ്യേവ ലിട്ടഹ ഇട്ട് ന സ്യാത് അന്യസ്മാത് അനടോപി സ്യാത് അതഃ അത്ര ഇട്ട് ന ഭവതി ശ്രോ ഇത്യത്ര ഇട്ട് ന ഭവതി ശ്രു ധ ഇതി സ്ഥിതി കിം ഭവതി സർവധാതു അർദ്ധാതയോ ദിത്വം അച്ഛിന്ന അത ദിത്വാത് പൂർവമേവ ഗുണേന ഭവിതവ്യം അത ഗുണേകൃതേ ശ്രു തസ്യ ദിത്വേ അഭ്യാസസ്യ ഹ്രസ്വേ ഓകാരസ്യ ഉകാരേ കൃതേ ഫലാതിശേഷേ ശു ഇത്യേവ ഭവതി രൂപ വൈരൂപ്യം നാസ്തി ശു ഇത്യേവ ഭവതി അഭ്യാസ ദിത്വം പൂർവം വാ പരം വാ ഭവതു കിന്തു രൂപഭേദവും നാസ്തി അതഃ ശു ശ്രു ധ ഇത്യത്ര ഗുണേ കൃതേ ശുശ്രോധ അത്ര ഇട്ട് നാസ്തി ശുശ്രോധ ഇനി ഭവതി ശുശ്രു അതുഹ പൂർവദേവ വങ് ശുശ്രു ആ പൂർവദേവ വങ് ശുശ്രു നല്ല നലുത്തുമവാ ഇതി നിത്വത്വേ വൃദ്ധ ശുശ്രാവ വൃദ്ധ്യഭാവേ കിംഭവതി സൂത്രം നിത്വഭാവേ ഗുണം ഗുണം അവാദേശം ശുശ്രാവ ശുശ്രവ. ശുശ്രു തത്രയിട്ട് ഭവതിവ ക്രാദ്യന്യോനിടി സേഡ് ഭവേ ഇത്യുക്തത്വ അത്രാപീട്ട് ന ഭവതി ക്രാദിനി മാത് ശുശ്രു വാ ലോപശ്ചാസ്യനീദൃശ്യം മോഹോ ഇതി ഭവതിവ അസംയോഗപൂർവം. ശുശ്രു വാ അത്ര ഉകാരസ്യ ലോപഃ ഭവതിവ ന ഭവതി കസ്മാത് പ്രത്യയസ്യ ഉകാരം നാസ്തി. ഉകാരം പ്രത്യയം നാസ്തി, പ്രത്യയ ഉകാരം നാസ്തി. സ്നു ഇത്യസ്യ ഉകാരം നാസ്തി, ധാതോഹ ഉകാരമേവ. അതാ ലോപസ്യ അന്യദൃശ്യ മോഹോ ഇത്യസ്യ പ്രവൃത്തിരത്ര ന ഭവതി ശുശ്രു വാ ഇതി ഭവതി. ഗുണവർത്തി സമയവാദ്യോ ഇതി ഭവതി വാ അത്ര ഭാവം നാസ്തി. വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ, ചിന്തിക്കുമെന്നറിയാം. എന്റെ പ്രവൃത്തിയൊന്നും അവിടെ വരുന്നില്ല. ഹുസ്നുവോ സർവധാതു ഇതി ഭവതി വാ അത്രാർദ്ധാതുകമേവ തസ്യ പ്രവൃത്തി ലഭിനഭവതി. ശുശ്രു വാ ശുശ്രു ലുടി ശ്രൂത അത്രയിട്ട് ന ഭവതി. ശ്രൂത ഇത്യത്ര കസ്യ പ്രവൃത്തി ഗുണേ കൃത്തെ ശ്രൂത ശ്രോതാരോ ശ്രോതാരഹ ശ്രോതാസി ശ്രോതാസ്ഥ ശ്രോതാസ്ഥ ശ്രോതാത്മ ശ്രോതാ. ഇവിടെ എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കണം, ഇതേ തന്നെ ത്രിജന്തരൂപം. കൃതന്തത്തിൽ തിരിച്ച് പ്രത്യേകം വന്നാലും തിരിച്ച് തിരിച്ച് പ്രത്യേകിച്ചും അവിടെ എല്ലാം എന്തുവരും ശ്രോതാന്നി എന്ന് വരും. പക്ഷെ അതെന്തായിരിക്കും അത് സുബന്ധം. ശ്രോതാ ശ്രോതാരവും ശ്രോതാര വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദ്വിതീയില് ശ്രോതാരം ശ്രോതൃ. അപ്പൊ ഇവിടെ ദ്വിതീയിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ദ്വിതീയില്ല. അതുകൊണ്ട് ഇത് രണ്ടും കണ്ടാല് തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇത് തിങ്ങന്തമാണോ അതോ സുബന്ധമാണോ എന്ന് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥത്തിന് വലിയ വ്യത്യാസം വരും. അത് കൃതന്തം ആണെങ്കിൽ സുബന്ധമാവും, കർത്താവാകും, വേറെ ക്രിയയോട് അന്വയിക്കും, വേറൊരു ക്രിയയോട് അത് അന്വയിക്കേണ്ടി വരും. ഇത് തിങ്ങന്തമാണെങ്കിൽ ഇത് ക്രിയയാണ്, ഇത് വേറെ കർത്താവിനോട് അന്വയിക്കും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ഒരു ചോദ്യം വരും, എന്നാൽ പിന്നെ ഈ കൃതന്തരൂപവും അതായത് സുബന്ധരൂപവും തിങ്കന്ധരൂപവും രണ്ടും രണ്ടാക്കിയാൽ പോരായിരുന്നോ പാണിനിക്ക്? എന്താ ചെയ്യാത്തത്? ഇത് പാണിനിയുടെ പ്രശ്നമല്ല, അങ്ങനെയാണ് രൂപം. പാണിനി അതിനെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. പാണിനി ഇങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഭാഷയെന്ന് പറയുന്നത് ലോകത്തിൽ പ്രചാരത്തിലിരുന്നു. ഇങ്ങനെ അതനുസരിച്ച് പാണിനി നിയമം ഉണ്ടാക്കിയെന്ന്. പാണിനി ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. വിത്പാദ്യന്തേ നതു ക്രിയന്തേ, പാണിനി വിത്പാദിപ്പിക്കുകയാണ്, ആ ശബ്ദങ്ങളെ നിർമ്മിക്കുകയല്ല. ഇതറിയാൻ വയ്യാതെ ഓരോരുത്തരും ചോദിക്കും, പാണിനി എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്? അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ശ്രു സ്യാത്തി ഗുണം ശ്രോസ്യ ഷത്വേ ശ്രോഷ്യതി ശ്രോഷ്യതഃ ശ്രോഷ്യന്തി ശ്രോഷ്യസി അടുത്ത് എന്താണ് സർവധാതുമാകുമ്പോൾ എന്തുവരും ശ്രുവ ശ്രുച്ച ശ്രു മാറി ഇനി ശ്രുതായി ശ്രു വ്യത്യാസമൊന്നുമില്ല ശ്രുണു തിപ്പ് അവിടെ എന്തുവരും സർവധാതാർദ്ധയോ ഗുണം ശ്രുണോ തീത്തു ശ്രുണോതു ശ്രുണുതാത് ശ്രുണുതാം ശ്രുണു അമ്പു അവിടെ എന്തുവരും സൂത്രം ഉഷ്ണുവോഹ സർവധാതു യുഗണച്ച് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനോട് സമാധാനം പറയണം പറഞ്ഞ സ്ഥിതിക്ക് ആ ചുഷ്ണുദ്ധാതു ബ്രുവാം ഒരു വരേണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താ വന്നത് ഉഷ്ണുവോഹോ സർവധാതു എണ്ണ വരും രൂപം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സൂത്രം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ യുഗണച്ച് വന്നാലും ഇങ്ങനെയാണ് പക്ഷെ ഗോണിച്ച് എന്ത് ബാധിക്കുന്നു അജിഷ്ണു ബാധിക്കുന്നു എന്തുവരുന്നു ശ്രണ്വന്തു ധാരാളം പ്രയോഗത്തിലുള്ള ഒരു ധാതുവാണിത് ആ ശൃണ്വന്തു വിശ്വ എന്നൊക്കെ കേട്ടിരിക്കുന്നതാണ് ധാരാളമാണ് അപ്പൊ ശ്രണു വരും പരത്തിലെന്ത് വരുന്നു ചെളിയിൽ അല്ല അതല്ലല്ലോ സി സേർഹി അപിച്ച അത്തം എന്താ ഇവിടെ ഉണ്ടോ ഇല്ല അതുകൊണ്ട് വരുന്നു ഉതശ്ച പ്രത്യാദ് അസംയോഗ പൂർവാ അസംയോഗ പൂർവാത് പ്രത്യാദ് ഉത്തഹ പ്രത്യ ഉത്തഹ ഹെയർലുക്ക് ചിലടത്തൊക്കെ പ്രത്യാത് ഉതഹ എന്നാണ് എല്ലാവരുടെയും ഒരേ പ്രശ്നം ഇരിക്കുകയാണെങ്കിൽ മാറ്റം വരത്തില്ല ഉണ്ടാകണം സമീപപൂർവാത് പ്രത്യാത് ഊത്തോ ഹെയർലുക്ക് എന്നാണ് ഞാൻ പഠിച്ചത് എന്താ അസമയോഗപൂർവാ പ്രത്യാ പ്രത്യേക ഉത്തഹ അങ്ങനെയാണ് എനിക്കെന്തോ ഭ്രമം വന്നാണ് പ്രത്യയത്തിന്റെ ആ രണ്ടിനും പറയാം പ്രത്യയത്തിന്റെ ഉത്ത് അസമയോഗപൂർവാ പ്രത്യേക ഉത്തഹ ഇവിടെ ശ്രു ു ഹി എന്നിരിക്കുന്നു അവിടെ പ്രത്യയത്തിന്റെ ഉകാരമുണ്ട് നു ആണ് പൂർവത്തിൽ സംയോഗം ഉണ്ടാ ഇല്ല ആണ് നകാര അസംയോഗപൂർവാ പ്രത്യ ഉത്തഹ ഹെയർ ലുക്ക് പരത്തിലിരിക്കുന്ന ഹിക്ക് ലുക്ക് വരുന്നു അപ്പൊ എന്തുവരുന്നു ശ്രണു ഹീ പോയി ഹീ പോയി ഇവിടെ അദന്തമല്ലാത്തതുകൊണ്ടാണ് ഉകാരാന്തത്തിൽ നിന്ന് ഹീക്ക് ലുക്ക് വിധിച്ചത് അതുകൊണ്ട് ശ്രണു എന്നായി ശ്രണു ശ്രണുതാത് ശ്രണുതം ശ്രണുത ശ്രണു നീ എന്നിരിക്കുന്നത് എന്തുവരുന്നു ആ നീ മേർണി വന്നു പിന്നെ അടുത്ത മസ്യ ശ്രണു ആനി എന്നിരിക്കുന്നിടത്ത് എന്തുവരും വരൂ അജിഷ്ണു ധാതുപൂർവം വരൂ വരൂ അജുഷന് ധാതുപ്രഭ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് വന്നില്ല അത് പറഞ്ഞാലും മതി. ആനിന്നിരിക്കുന്നിടത്ത് അച്ഛന്തി ഹുഷ്ണുവോ സർവധാതിക്ക് വരുമോ? വരുമോ? അതും വരത്തില്ല, അതും വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അത് എന്നെ നോക്കേണ്ട കാര്യമില്ല, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഗുണവും അവാദേശവും അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഗുണവും അവാദേശവും പരമായുണ്ടേ സൂത്രം പ്രവർത്തിക്കും. ഏ സൂത്രം പ്രവർത്തിക്കും? സർവധാതു ആർധാതു ഗുണവും അവാദേശം വന്നു. അവാദേശം വന്നിട്ട് എന്ത് വരുന്നു? ശ്രുണവാ ശ്രുണുവോ ശ്രുണവ് ആനി ശ്രുണവാനി ശ്രുണു വമ എന്തുവരുന്നു? ഇവിടെ വാമ എന്ന് പറയുന്നത് പിത്താണോ? അല്ല. അപ്പോ സർവധാതുമ പിത്ത് എന്ത് വരും? ഗീതാവും. ഗീതായി കഴിഞ്ഞാൽ ഗീതിച്ച ഗുണം നിഷേധിക്കും, പിന്നെ എങ്ങനെ ഗുണം വരും? ഗുണമല്ല ഗുണമല്ല. എങ്ങനെ വാമാകളിൽ ഗുണം വരൂ? ശൃണവാവയാണ്. അപ്പൊ ഗുണം വന്നില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ വരും? ശ്രോണു അവിടെ എങ്ങനെ ഗുണം വന്നു? സർവ്വധാതു അപിത്ത് പഠിച്ചിട്ടുണ്ടോ? വമകള് പിത്താണോ? അല്ല, അപിത്താണ്. പങ്കിത്താവത്തില്ലേ, ഗുണത്തെ നിഷേധിക്കില്ലേ? ആ ഇവിടെ എങ്ങനെ സൂത്രം ഗുണം വരുന്ന? ഇക്കിനാണ് വരുന്നത്. സൂത്രം ഏത്? ഗുണം വിരിക്കുന്ന സൂത്രം ഏത്? ഏതാണ്? എന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ബുദ്ധിയെ വെറുതെ പാഴാക്കി കളയരുത്, ചിന്തിച്ച് പെട്ടെന്ന് ഉത്തരം പറയാം. അത്രയും സിമ്പിളാക്കരുത്, സിമ്പിളാക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ഓവറാക്കരുത്. സിമ്പിളാണ് പക്ഷേ ഓവറാക്കരുത്. ശൃണുവോ സർവാധി എന്താ വിധിക്കുന്നത്? ഉകാരത്തിന് എണ്ണ വിധിക്കും, ഗുണമല്ല. നിസ്സാര കാര്യമാണ് പാണിനി എത്ര സിമ്പിളായി ചെയ്ത കാര്യം, നിങ്ങൾക്ക് എത്ര ആലോചിക്കേണ്ടി വരുന്നു. അത് തന്നെ ഗുണം വരുന്നതിന് വരുന്ന അഭിത്താവുണ്ട്, സർവാധാമം നിത്താവും. അപ്പൊ ഗുണത്തെ ഗീതിച്ച നിഷേധിക്കും, പക്ഷെ ഇവിടെ ഗുണം വന്ന് എന്തുകൊണ്ടെന്നാണ്? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. പാണിനി ഇവിടെ ഒരു ചെറിയ ടെക്നിക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയുടെ ദിശ മാറിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഇപ്പൊ ചിന്തിക്കുന്ന വഴിക്ക് ചിന്തിച്ചു പോയാൽ ഉത്തരം കിട്ടത്തില്ല, അല്പം മാറ്റിപ്പിടിക്കണം. കിട്ടിയോ? പുസ്തകത്തിൽ നോക്കിയിരുന്നാൽ ഒരിക്കലും കിട്ടത്തില്ല, കിട്ടാനേ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് പാണിനി പറഞ്ഞല്ലോ ഇത് പറഞ്ഞിരുന്ന. നമ്മൾ വിളിക്കുന്നവരവിടെ ഇരിക്കേണ്ടി വരും. ആടുത്തമസ്യ പിച്ച എന്നോടൊപ്പം പറഞ്ഞവരെ ഞാൻ അംഗീകരിച്ചു. ഓക്കെ, ആടുത്തമസ്യ പിച്ച അത് പിത്താക്കി. അതിന് വേണ്ടിയിട്ടാണ് പിത്താക്കിയോണ്ട് എന്ത് വരുന്നു? സർവദാതു അമിത്തിന് നിഷേധിക്കുമോ? ഇത് പിത്തായി. അതാണ് ഇത് ആദ്യം പഠിച്ചത്. നമ്മൾ എന്തായി പിത്ത്? എന്റെ ആവശ്യം എന്തോന്നു. അവിടെ ഇതിന്റെ ആവശ്യം വന്നില്ല, പക്ഷെ ഇവിടെ ആവശ്യം വന്നു. വന്ന് ഗുണം വരുന്നിടത്ത് അതിന്റെ ആവശ്യം ആണ് അവിടെ പറഞ്ഞത്. ആവശ്യം നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ പിത്താക്കിയോണ്ട് ഇവിടെ ഗുണം വന്നു, അല്ലെങ്കിൽ വമകളെല്ലാം എന്താണ്? അപിത്താണ്. അപിത്തിന്റെ മുമ്പിൽ ഒരു പിത്ത് കൊണ്ടുവച്ച് പോണം. അല്ലെങ്കിൽ ഭവാനി ഭവ വാന്നിരിക്കുന്നിടത്തെ സൂത്രം എന്ന് ദീർഘം വരും. അതോ ദീർഘം കഴിഞ്ഞ് വന്നാ മതി, അവിടെ ഒരു ആ വരേണ്ട യാതൊരു ആവശ്യമില്ല. ഭവാമാരൂപ ശ്രദ്ധിക്കാനാണ്. പക്ഷെ പണഞ്ഞു വളരെ ദീർഘദർശനമുള്ള ആളാണ്, പക്ഷെ അങ്ങനെ വന്നാൽ ശരിയാവത്തില്ല. ഗുണം വരേണ്ട സ്ഥലത്ത് സർവതാമത അവിത്ത് കയറി നിഷേധിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്തു? ഒരാടുത്ത മുസ്യ പിച്ച അങ്ങ് വെച്ചു. പിത്തായോണ്ടെന്ന് വരുന്നു. ഇനി അവിടെ വേറെ സംശയം വരും. എന്ന് പറയുന്നത് എന്താണോ, സർവതാപിത്ത് അപിത്താണോ? തദാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗ്രഹീന്തേ. പ്രകാരം ഈ വരുന്നതും എന്തായിപ്പോവും? അപിത്തായി. അപിത്തായി. അങ്ങനെയൊക്കെ ചിന്തിച്ചതിനൊക്കെ പിന്നെ ഒരുപാട് സമാധാനങ്ങളുണ്ട്. പിന്നെ എന്തിന് അതിനെ പിത്താക്കി? പിത്ത് വിധാന സാമർത്ഥ്യാദേവ നപിത്തു. പിന്നെ പൊതുവായ നിയമമുണ്ട്, നിച്ച ഭിന്ന പിറ്റ നിന്ന. അതെന്താ അതിന്റെ ആവശ്യം വരും, അത് വിശദീകരിക്കും. എന്തായാലും ഇവിടെ ഗുണം വന്നിട്ട് എന്തു വന്നു? സ്വകാരം അവാദേശം ശൃണവാവ ആവല്ല ഊന ഗുണം വന്നു. ഓ അവ ശൃണവ് ആടത്ത് മസിപ്പിച്ച ആട് ശൃണവാവ ശൃണവാമ അല്ലെങ്കിൽ പ്രയാസമൊന്നുമില്ല. ശ്രോ ശ്രോ ശ്രോ അശ്രുണോത്. പുതിയ സൂത്രങ്ങളൊന്നുമില്ല. അശ്രുണോത് അശ്രുണു താം നു അവിടെ ഓ വരുന്നില്ല. എന്തുകൊണ്ട്? സർവദാതവം അഭിത് നീതിച്ചു. ശ്രണു അന്തി അവിടെ എന്തോരും സർവധാധികം അഭിത്തങ്ങിത്തായി. അതുകൊണ്ട് ഗുണത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ഉള്ളത് അജിഷ്ണുധാതഭ്രുവായി ഒരിയങ്ങും പ്രകാരം ഉവങ്ങാണ്. അതിനും രക്ഷയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഹുഷ്ണുവോഹോ സർവധാതുകേ. സർവധാതുകമാണ് അസമീപ പൂർവസ്യ വർണ്ണസ്യ അശ്രണു. ഉകാരത്തിന്റെ പൂർവത്തെ സംയോഗമില്ല, അനേകാച്ചമാണ് അംഗം. ആ ശ്രണു അൻ ജോന്ത അന്തി ദശികാലോകം സംയോഗാന്തലോകം. അതിലൊന്നും മാറ്റമില്ല. ആശ്രണു അന്നെന്നിരിക്കുന്നിടത്ത് എന്തോരും കൊണ്ടുവരുന്നു. അശ്രുൺവൻ അശ്രുണോത് അശ്രണു ചെപ്പിയത് ചെയ്കാരലോകം സകാരത്തിന് എന്തോരും സകാരത്തിന് ഗുണം വരും. സകാരത്തിന് വിശീർന്നു, ഉകാരത്തിന് ഗുണം. എന്തുകൊണ്ട്? പിത്ത് അശ്രണോഹോ അശ്രണുത്തം ഗുണനിഷേധം. അശ്രണുത്ത ഗുണനിഷേധം. അവിടെയൊക്കെ ഉശ്നോ സർവദാ എന്തുകൊണ്ട് വന്നില്ല? എണ്ണെന്താ വരാത്ത? അച്ചി സർവധാതുമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അശ്വനോഹോ അശ്വനുത്തം അശ്വനുത്ത അശ്രണു പരത്തിൽ എന്തുവരും? അമ്മ എന്ന് കഴിഞ്ഞാൽ എന്തുവരും? അമിപൂർവരോ അശ്രോണു അമ്മന്നിരിക്കുമ്പോ ഗുണം പിത്തായോണ്ട് ഗുണം വന്നു. ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? അശ്രണവം അശ്രണവം അശ്രണു മാന്നുള്ളിടത്ത് എന്തുവരുന്നു? പരത്തിന് മകാരമുണ്ട്, ഇവിടെ ഉകാരമുണ്ട്. ഏതുവരും? മോഹോ സംയോഗം പൂർവ്വത്തില്ല, പ്രത്യുപകാരത്തിന് വികല്പമായിട്ട് ലോകം വന്നിട്ട് അശ്രുണ്മ അശ്രുണുവ അശ്രുണ്മ അശ്രുണുമ. ഈ രണ്ട് രൂപങ്ങളും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കണം. ലോട്ടിലെയും അല്ലെങ്കിൽ ലോട്ടിന്റെ രൂപങ്ങൾ എങ്ങനെയാണ് പോയ ശൃണു ശൃണുത ശൃണോതു ശൃണുതാ ശൃണുതാം ശൃണ്വന്തു ശൃണ്വന്തു ശൃണു ശൃണു ശൃണുതാ ശൃണുതാ ശൃണുതം ശൃണുതാ ശൃണുതാ തീർന്നു തീർന്നു ശൃണോമി ശൃണോമിയാ അതൊക്കെ കഴിഞ്ഞുപോയി. അവിടെ വരുന്ന എന്താന്ന് ഓർമ്മിച്ചാൽ മതി. ഗുണം വന്ന അവാദേശം വരും. ആടുത്തമസ്യ പിച്ച അല്ലെങ്കിൽ മിപ്പാണ് ഇവിടെ. ഇവിടെ പിത്ത് വിധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ശൃണവാനി ശൃണവാവ ശൃണവാമ. ഈ സൂത്രം പഠിച്ചാൽ പോരാ, രൂപങ്ങളൂടെ ഓർത്തിരിക്കണം. രൂപങ്ങൾ ഓർത്തിരിക്കുമ്പോൾ എന്തെങ്കിലും സ്മൃതിഭ്രംശം വന്ന ഓ അതിൻ്റെ രൂപം അങ്ങനെയാണോ ഇങ്ങനെയാണോ സംശയം വന്നാൽ അവിടെ സൂത്രങ്ങൾ ഓർത്തിരുന്ന കാരണം പഠിക്കുന്നതിൻ്റെ ഗുണം അതാണ്. സൂത്രം ഓർത്തിരിക്കാം, ഇനി സൂത്രം ഓർമ്മ എന്തെങ്കിലും എടുത്ത് പരിശോധിക്കാം. എന്തുകൊണ്ട് അവിടെ അങ്ങനെ രൂപം വന്നു? ശൃണവാനി ശൃണവാവ ശൃണവാമ ശൃണു എന്നങ്ങനെ വന്നു. ശൃണുമേ പരമം വച എവിടെയുള്ളത്? അങ്ങനെയൊക്കെ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അതുപോലെ അല്ല അശ്രുണോത് അശ്രുണുതാം അശ്രുണ്വൻ അശ്രുണോഹോ അശ്രുണുതം അശ്രുണുത പോയി. അശ്രുണവം എന്നാണോ? അശ്രുണ്വം എന്നാണോ? അവിടെ ഉറക്കുക പിത്തായോണ്ടെന്തോരും ഗുണം വന്ന അവാദേശം വന്നിട്ട് അശ്രണവം. അവിടെ ഒരു ഋകാരമുണ്ട് ശ്ര, അതിന് ഒരിടത്ത് മാറ്റം വരുന്നില്ല. നു എന്റെ ഉകാരത്തിനാണ്. എന്തൊക്കെ മാറ്റം വരുന്ന ചിലയിടത്ത് ഗുണം വന്ന് ഓന്നിരിക്കും. എവിടെ? അശ്രണോ ചിലടത്ത് ആ ഉകാരത്തിന് എണ്ണ വന്ന് ഉകാരം വന്നിരിക്കും. എവിടെ? അശ്രണ്വൻ ചിലടത്ത് ആ ഉകാരത്തിന് ഗുണം വന്ന് അവാദേശം വന്ന് അങ്ങനെ ഇരിക്കും അശ്രണവം. ഇതെല്ലാം സംഭവിക്കും. ചിലടത്ത് ആ ഉകാരം തന്നെ കാണത്തില്ല. എവിടെ? അശ്രണ്വ അശ്രണ്മ. ഇപ്പൊ ഉകാരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു? ഓകാരം വരുന്നു, എണ്ണാദേശം വന്ന് ഉകാരം വരുന്നു, ഓകാരം വന്ന് അവാദേശം വരുന്നു, പിന്നെ ഉകാരം ലോപിച്ചും പോകുന്നു. ഒരു ലകാരത്തിന് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് പ്രക്രിയ ഓർത്തിരുന്നാൽ മനസ്സിലാക്കി വയ്ക്കാൻ എളുപ്പമാണ്. അടുത്ത പ്രയാസമൊന്നുമില്ല. ശ്ര യാസുട്ട് അതോ ഏ ഇവിടെ വരുമോ? എന്തുകൊണ്ട് ശപ്പില്ലാത്തോണ്ട് അത് വരുന്നില്ല. എന്നുണ്ട് ശ്രീണു യാസ് തി ഇത് സ്വീകാരമോ യാസ് തന്നിരിക്കുന്നിടത്ത് എന്തോരും ശ്രീണു യാദ് ശൃണുയാസ്ഥാം ശൃണുയാസുഹു ശൃണുയാഹ ശൃണുയാസ്ഥം ശൃണുയാസ്ഥ ശൃണുയാസം ശൃണുയാസ്ഥ. ഇവിടെ പ്രത്യേകിച്ച് സൂത്രങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ ആശീർണങ്ങൾ വരുന്നുണ്ട്. ശ്രു യാസ് തി ഇതശ്ശികാരിൽ വെച്ചു, അത്തോ എയെ വരുന്നില്ല, പക്ഷെ സകാരത്തിന് ലോകം വരുന്നു. സൂത്രം ഏത്? ശ്രു യാത്തന്നിരിക്കും, പഴയ സൂത്രം വരും. ഏതാണ്? കിതാശിഷി ലിംഗാശിഷി എന്ന് പറയുന്ന പൊതുവായി വരുന്നു. ഇവിടെ വിജയിച്ചു വരുന്ന സൂത്രം ആ ദീർഘം അകൃത് സാർവധാതുയോ ദീർഘ മുമ്പ് വന്നാണ് ശ്രൂയാത് ദീർഘം വരുന്നു. ശ്രൂയാത് ശ്രൂയാസ്ഥാം ശ്രൂയാസു ശ്രൂയാഹ ശ്രൂയാസ്ഥം ശ്രൂയാസ്ഥ ശ്രൂയാസം ശ്രൂയാസു. ലുങ്ങിലും വിശേഷിച്ച സൂത്രമൊന്നും വരുന്നില്ല. ശ്രൂ ലട്ടുവെന്ന് അട്ടുവെന്ന് അശ്രു പരത്തിൽ സിച്ച് ഇട്ട് വരുമോ? ഇത്രയും ആലോചിക്കുന്നുണ്ട്, വരുമോ? വരില്ല. എന്നിട്ട് ഇതാതു ആശ്രൂസ് തീ ഇത സ്വീകാരലോകം അപൃക്തം ഈട്ട് അശ്രൂസ് ഈറ്റ് സകാരത്തിന് ഷത്തും അശ്രു ഏസൂത്രം അവിടെ വന്നത് കൂടുതലായിട്ട് സിജിവൃദ്ധി പരസ്യോദേശോ. സൂത്രങ്ങളെല്ലാം ഒരാൾക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. അശ്രൌ ഷീ എല്ലായിടത്തും അശ്രൌ സു വരും. അശ്രൌഷീ അശ്രൌഷ് താം ഇഷ്ടത്വം വന്നിട്ട് അശ്രൌഷ്ഠാം അശ്രൌഷു അശ്രൌഷീ അശ്രൌഷ്ഠം അശ്രൌഷ്ട അശ്രൌഷം അശ്രൌഷ്വ അശ്രൌഷ് എല്ലായിടത്തും ഉകാരത്തിന് പ്രതി വന്ന ഔകാരമായി പരത്തിൽ സകാരത്തിന് ഷകാരം വന്നു അശ്രൌഷീത് അശ്രൌഷ്ഠാം അങ്ങനെ വരുന്നു. അശ്രൌഷുഹു ഉസ് വരുന്നത് എങ്ങനെ? അഭ്യസ്ഥ ചിലർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇവിടെങ്കിലും വരുമ്പോൾ എളുപ്പമാണ്. ആശ്രൂസ്യ ഗുണം വന്ന് അശ്രോ ഷ്യത് അശ്രൂഷ്യതാം അശ്രോഷ്യൻ അശ്രൂഷ്യ അശ്രൂഷ്യത് അശ്രൂഷ്യൻ അശ്രൂഷ്യം അശ്രൂഷ്യാവ അശ്രൂഷ്യാം. അടുത്തു വരുന്ന ഗംഭീർ ഗതൗ എന്ന് പറയുന്നത് ഇത്താണ്. അതിന്റെ പ്രയോജനം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ശേഷിക്കുന്ന എന്താണ് ഗം? വിഷ്ണു പറഞ്ഞത് ശ്രദ്ധിക്കണം, ശ്രുവശ്രീ ചവറ്റ ധാതുവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വികരണം മാറി സ്വാതിയിലെ പ്രക്രിയയാണ് വന്നിവിടെ. സ്വാതിയിൽ വരുമ്പോ ഈ പ്രക്രിയകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഓർത്തിരിക്കുന്നു വികരണം എന്ന വാക്കിന്റെ അർത്ഥമാണ്. വികരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ധാതുവിന്റെയും തിങ്ങിന്റെയും ഇടയ്ക്ക് വരുന്ന സാധനം, അതിന്റെ സംജ്ഞ പ്രാചീനാചാര്യന്മാർ ഉപയോഗിച്ചിരിക്കുന്ന സംജ്ഞയാണ് വികരണം. പ്രാതിപതികം എന്നൊക്കെ പറയുന്നത് അപ്പോ ശ്രു അല്ല ഗമ്മളായി പോയി പോട്ടെ. ഗമ തിപ്പ് ശപ്പ് എന്തായി? ഗമ ആ തീ നിരീകം പറയുന്നു. ഇഷു ഗമിയമാം ഇഷു ഗമ ഇഷു ഇച്ഛായാം ഗമ്ള ഗതോ യം ഉപരമേ മൂന്ന് ധാതുക്കൾ. ഈ മൂന്ന് ധാതുക്കളുടെയും ഇച്ഛാവധിക്കുന്നു. യേശുദ്രോടെ പ്രവർത്തിക്കും. യേഷാം ഛ എന്ന് പറയുമ്പോൾ അലോന്തിസ് പ്രകാരം എവിടെ വരും? ഗമ ധാതുവിന്റെ മേന് ചാവരം പരത്തിൽ ചപ്പുണ്ട്. ഗച്ഛതിരിക്കുന്നതിലേക്ക് സൂക്ഷിച്ചു നോക്കി, അതിന്റെ ഇടയ്ക്ക് ഒരാളൂടെ കയറിയിരിക്കുന്നതാണ്. അയാൾ എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് വന്നു? ശിവഛായ പോലെ സൂത്രം അത് തന്നെ ചായിരിക്കുമ്പം എന്ത് വരും? ചായ തൊക്ക് വരുന്നു പൂർവത്തില്. ചായല്ല തൊക്ക് വന്ന കിത്തായ ആദ്യാവയവമായി ഗ ഇവിടെ അകാരത്തിന് ശേഷം ചകാരത്തിന്റെ പൂർവത്തിൽ ത് വരുമ്പോഴാണ് ഏ സൂത്രം വരുന്നത്? സ്റ്റുത്വം വന്നിട്ട് തകാരത്തിന് ച വന്നിട്ട് ഗച്ഛ. നമുക്ക് ഗമാണ് ധാതു, പാണിനിയനെ എന്താക്കി മാറ്റി ഗച്ഛ. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ഗച്ഛ്. ആ ഗച്ഛതി ഗച്ഛതി ഗച്ഛതി എന്നു. എന്താ എല്ലാവർക്കും ഒരു നിരാശ പോലെ, ഇങ്ങനെ വരേണ്ടിയിരുന്നില്ലെന്നാണ്. അതേ വന്നത് നന്നായെന്നാണ്. ഗമവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഗച്ഛയെ പണിഞ്ഞു ഉണ്ടാക്കി. ഇത് കണ്ടും കൊണ്ടാണ് നേരത്തെ തന്നെ എന്ത് ചെയ്തത്? ഛേച്ച. അത് മാത്രം പോലും അവിടെ തന്നെ ഒരു ശുത്വവും ഇരിക്കും. എല്ലാം എങ്ങനെയാ പാണിനി, പാണിനിയുടെ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് ഒന്നാലോചിച്ച് നോക്കണം. എത്രമാത്രം ബൗദ്ധികമായ ശേഷിയുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റും. ഛേച്ച എന്ന് പറയുന്ന പഠിക്കുന്ന ആ സമയത്ത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ അത് കയറി പ്രവർത്തിക്കും. ശുത്വം പഠിച്ചപ്പോഴും ധരിച്ചോ? പക്ഷെ ഇവിടെ വന്നിരിക്കുന്നു രണ്ടും. ഗച്ഛ എല്ലായിടത്തും ഗച്ഛാന്ന് വരും. ഗമ ഗച്ഛന്നായി ഗച്ഛതി ഗച്ഛ തഹ ഗച്ഛാന്തി എന്നിടത്ത് അതോ ഗുണ ഗച്ഛന്തി ഗച്ഛസി ഗച്ഛധ ഗച്ഛധ ഗച്ഛാമി എന്നിടത്ത് ഗച്ഛാവഹ ഗച്ഛാമഹ. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.